അടുത്ത ഒരു ഉദാഹരണം ഇതിനെയാണ്. കസ്മിൻ പ്ലസ് കസ്മിൻ ചാന്നിരിക്കുന്നു. കസ്മിൻ പ്ലസ് ഇനി ചവ് എന്ന് പറയുന്ന എല്ലാവർക്കും അക്ഷരങ്ങളാണ് ചവ്. അതെഴുതിയ ചവ് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയ ചവ്. അതിൻ്റെ താഴെ ഉദാഹരണമാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ പ്രധാനമായിട്ട് വരുന്നതാണ് ച, അതാണ് ഇപ്പോൾ എഴുതിയത്. കസ്മിൻ ച, കസ്മിൻ പ്ലസ് ച. ഇവിടെ നോക്കുക, നശ്ചവ്യ പ്രശാന് അം പരമായ ചവ് പരമേക്കുണ്ട്. ഇവിടെ ചകാരത്തിന്റെ പരത്തിൽ അമ്മിലെ അകാരമുണ്ട്. ചവ് എന്ന് പറയുന്നതിന് പെടുന്നതാണ് ച. അമ്പരേ ചവി ഇവിടെ വന്നു. അമ്പരമായ ചവ് പരമേരിക്കുന്നു. പറയുന്നു നാന്തസ്യ പദസ്യ, ഒരു നാന്തമായ പദമാണ് കസ്മിൻ. നാന്തമായി കസ്മിൻ ച എന്നിരിക്കുന്നു. ചാ പരത്തി ഒന്ന് പോകുന്നത് വരുന്നു നാന്തമായ പദം. അലവന്ത്യസ്യ പറഞ്ഞു കഴിഞ്ഞ ദിവസം നാന്തസ്യ പദസ്യരു വരുമെന്ന് പറഞ്ഞു. അലവന്ത്യസ്യ പ്രകാരം അന്ത്യമായ നകാരത്തിന് രു വരുന്നു. രുഹു അല്ല രു. കസ്മിൻ എന്നുള്ളത് കസ്മീര് ച. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഒരു പ്രകടനത്തിൽ, അതായത് നകാരത്തിന് ഋത്വം വിധിക്കുന്ന ഈ ഒരു പ്രകടനത്തിൽ ഒരു രേഫം വന്നു കഴിഞ്ഞാൽ, ഒരു വിധിച്ചാൽ ഉകാരം ഇത്തായി ലോപിച്ചു പോവും. രേഫം വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർവത്തിൽ അത്ര അനുനാസിക പൂർവസിത്തുക, പൂർവത്തിന് അനുനാസികം വരും. പൂർവത്തിലിരിക്കുന്ന ഈ ആണ്. അങ്ങനെ അനുനാസികം വരുമ്പോൾ എന്താ വരും? ഏസൂത്രം വരുന്നു. അത് വരും. പിന്നെ വേറെ സൂത്രം വരും. വികാരത്തിന് അനുനാസികം വിധിക്കുമ്പോൾ വേറെ സൂത്രം വരും. ഏ സൂത്രമാണ് വരുന്നു? അത് വന്നു. മുഖനാസിക വചനാനുനാസിക വന്നു. സ്ഥാന അന്തര തമഹ അതെല്ലായിടത്തും വരും. പറഞ്ഞില്ലെങ്കിലും ഓർത്തോളൂ. അനുനാസികങ്ങൾ പലതുണ്ട്. ഇവിടെ എന്തോരും സ്ഥാന അന്തര തമഹ സ്ഥാനസാമ്യം കൊണ്ട് അനുനാസികമായ ഈ വരുന്നു. അനുനാസികമായ ഈ വരുന്നു. അനുനാസികം എന്നേ പറഞ്ഞുള്ളൂ. ഏത് അനുനാസികം എന്ന് പറഞ്ഞില്ല. അപ്പൊ പൂർവ്വത്തിലിരിക്കുന്ന ഈ ആണ്. അപ്പോ അനുനാസികമായി വരുന്നു. എന്തുകൊണ്ട്? അതിന്റെ സ്ഥാനമാണ് നാസിക. നാസിക സ്ഥാനമുള്ള അനുനാസികമായി വരുന്നു. ഈക്ക് പല ഭേദങ്ങളുണ്ട്, അനുനാസികം അനനുനാസികം. പൂർവ്വത്തിൽ ഈ ഇരിക്കുന്നു. അനുനാസികം വിധിച്ചു കഴിഞ്ഞാൽ അനുനാസി ഏത് വരുമെന്ന് ഇങ്ങനെ അറിയും. സ്ഥാനയന്ത്രകം പറയുന്നു സ്ഥാനസമയം കൊണ്ടെടുക്കാം. അപ്പൊ അനുനാസികമായി ഈ വരുന്നു. വിധിച്ചു ചേച്ചാനാന്താലും അതും അനുനാസികവും യോജിക്കുന്നുണ്ട്. കസ്മിൻ കശ്മീര് ചാന്നായി. ഇനി എന്ത് ചെയ്യും? ഖരവസാനിയൂർ വിസർജനീയ ശിസ്സ വന്നു കഴിഞ്ഞാൽ പിന്നെന്തുവരും? സ്തോഹസ്തുനാസ്റ്റു വരും. സകാരത്തിന്റെ പരത്തിൽ ചകാരം ഇരിക്കുമ്പോ സ്തോഹസ്തുനാസ്റ്റു എന്താ പറയുന്നത്? ശകാരം വരും. എന്തായി? കസ്മിൻസ്ഥ സീച്ച കസ്മിൻസ്ഥ എന്ന് വരും. ശാവം കസ്മിസ്ഥ എന്ന് പറയും. സകാരമം. ഓ, കഴിഞ്ഞ ദിവസം നമ്മൾ തകാരം പരവരിക്കുന്ന ഉദാഹരണമാണ് പഠിച്ചത്. ഇപ്പൊ ചകാരം പരവരിക്കുന്ന ഉദാഹരണം. കാരണം ഛവെന്ന് പറയുന്നില്ല, ചായം വരുന്നുണ്ട്. ഇനി ഇത് വരാത്ത പക്ഷം വീണ്ടും ആദ്യം മോന് തുടങ്ങണം. കസ്മിൻ ചാന്നിരിക്കുന്നു. നശ്ചവ്യ പ്രശാൻ അമ്മ പരമായിട്ടുള്ള ചവ് പരമിരിക്കുമ്പോൾ പദാന്ത നകാരത്തിന് രു വരുന്നു. അമ് പരമായ ചവ് എന്ന് പറയുമ്പോൾ അമ്മിലെ ആ പരമുള്ള ചവിലെ ച പരമിരിക്കുന്നു. കസ്മിൻ എന്ന് പറയുന്ന പദത്തിന്റെ അന്ത്യത്തിൽ നകാരമാണ്. പദാന്ത നാന്ത പദത്തിന് വൃത്തം വിധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അലോ അന്ത്യസ്യ. അത് അന്ത്യത്തിന് വരണം, പദത്തിന് മുഴുവനല്ല വരേണ്ടത്. അന്ത്യത്തിന് വരുമ്പം നകാരത്തിന് വന്നു, ഋത്വം വന്നു, ഋത്വത്തിൽ ഉകാരയുത്തായി പോയി, ശേഷിക്കുന്ന രേഖം കശ്മീര് ചാന്ന് വന്നു. അത്ര അനുനാസിക പൂർവസിത് വാ, എന്റെ പൂർവ്വത്തിലെ വർണ്ണം ഏതോ അതിന് അനുനാസികം വിധിച്ചു. പൂർവ്വത്തിലിരിക്കുന്ന ഇകാരമാണ് അനുനാസികമായ ഇകാരം വരുന്നു. സ്ഥാനി അന്തരതമഹ. അത് വരാത്ത പക്ഷമാണ് ഇനി നോക്കുന്നു. വരാത്ത പക്ഷത്തിൽ പറഞ്ഞു അനുനാസിക പരോ അനുസ്വാര. അനുനാസികാതെന്ന് പറഞ്ഞാൽ അനുനാസികം വരാത്ത പക്ഷത്തിൽ. പരോ അനുനാസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഏതെന്തിനാണോ അനുനാസികം വന്നത് അതിന്റെ പരത്തിൽ, സ്വരത്തിന്റെ പരത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആദേശമായി വന്ന രേഖത്തിന്റെ പൂർവത്തിൽ, ആദേശമായി വന്ന രേഖത്തിന്റെ പൂർവത്തിൽ അനുസ്വാരം വരും. അനുസ്വാരം ആഗമമായി ഈയിടെയും രേഖത്തിന്റെ ഇടയ്ക്കായിട്ട് വരും. ഇടയ്ക്കല്ല ശരിക്കും, രേഖമെന്ന് പറയുന്നത് പരത്തിലിരിക്കുന്നു. അത് അനുനാസികം പൂർവത്തിനോട് വരും. അതായത് നമുക്ക് നമ്മൾ പഠിച്ചു അം ഇത്യ അച പരവു അനുസ്വാര വിസർഗു. അച്ഛന്റെ പരത്തിലാണ് വരുന്നത്. അപ്പൊ ഇകാരത്തിന്റെ പരത്തിലായിട്ട് വരും അനുസ്വാരം. ആദേശമല്ല ആഗമം. അനുസ്വാരം ആഗമം ഇതിനെയൊക്കെ പറയും. പൂർവഭക്തികളെന്ന് പറയും. പൂർവഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവത്തിനോട് ഭക്തിയുള്ളത് എപ്പോഴും. അത് ഏതിനോട് ചേരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിൽ ഏതിരിക്കുന്നു അതിനോട് ചേരും. ഇപ്പോൾ ഹരിഹി വിസർഗം ചേരുന്നതിനോട്, ഇകാരത്തിനോട്. അതിനുശേഷം എന്തെങ്കിലും വരുന്നോ അതുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പൂർവ്വഭക്തികളെന്ന് വിളിക്കുന്നു. അത് പൂർവ്വത്തെ ഭജിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ആഗമവും എന്താണ്? പൂർവ്വഭക്തിയാണ്. ആഗമം എന്ത് ചെയ്യുന്നു? പൂർവ്വത്തിനോട് ചേർന്നിരിക്കുന്നു. എന്തായി ഇവിടെ ആഗമം വന്നപ്പോ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇകാരത്തിന്റെ മേളിലൊരു കുത്തിടും. അപ്പോ അങ്ങനെയാണ് അനുസ്വാരത്തെ കാണിക്കുന്നത്. ഇപ്പൊ കസ്മിൻ ച ബാക്കി മുമ്പ് പഠിച്ച പ്രക്രിയയാണ്. രേഖം വന്നു കഴിഞ്ഞാൽ ഖരവസാന വിസർജനീയ വിസർജനീയ സിസഹ സ്തോസ്തുനസ്തു വരുമ്പോൾ കസ്മിൻ ച എന്ന് വരും. ഇവിടെ എന്താണ് വരുന്നത്? നച്ചവ്യ പ്രശാനം എന്ന സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ആദേശം നകാരത്തിനേ വരത്തുള്ളൂ, അതെപ്പോഴും ഓർത്തിരിക്കും. വേറൊന്നിനും ഇത് വരത്തില്ല. പരത്തിലിരിക്കുന്നത് ഏത് വർണ്ണമാകാം? ചവിൽപ്പെട്ട ഏത് വർണ്ണം? ഇനി ഏതൊക്കെയാണ് ചവിൽപ്പെട്ട വർണ്ണങ്ങൾ? ഇവിടെ കാണുന്നില്ലല്ലോ, ഇവിടെ കാണണം. ഇപ്പൊ ചായക്ക് ഉദാഹരണം, നമ്മൾ തായുടെ ഉദാഹരണം പഠിച്ചു, ചായയുടെ ഉദാഹരണം പഠിച്ചു. നേരത്തെ എഴുതി കാണിച്ചല്ലോ, കണ്ടില്ല? ഓ, സ്റ്റപ്പായി. ആ പോട്ടെ, അതിനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചായ എടുക്കാൻ, ചൃക്ഷാൻ ചിനത്തി, വൃക്ഷാൻ ചിനത്തി. വൃക്ഷാൻ ചിനത്തി നകാരത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ചിനത്തി. നഷ്ടവ്യപ്രസാനം എന്നാണ് ഛവ് പരത്തിയിരിക്കുന്നു. ഉച്ഛാനിൽ നകാരമുണ്ട്, പരത്തിൽ ഛവിരിക്കുന്നു. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ഈ, അത് അമ്മാണ്. ആ ഈ ഉണ്ന്നാന്തമായ പദം, അതിന്റെ പരത്തിൽ ചവ്, അതിന്റെ പരത്തിൽ അമ്പ്, അമ്മിരിക്കുന്നു. അപ്പൊ ഈ സൂത്രം അവിടെ പ്രവർത്തിക്കും. എന്താ പറയുന്നത്? നഷ്ടവ്യ പ്രസാന്തമായ പദത്തിന് രൂപരും അമ്മ പരമുള്ള ചവിലെ അക്ഷരം പരമിരിക്കുമ്പോ അപ്പൊ നാന്തമായ പദമായി ഉച്ഛാൻ അമ്മ പരമുള്ള ചവ് പരമിരിക്കുന്നു. അമ്മ പരമുള്ള ചവ് പരമിരിക്കുന്നുണ്ട്. എന്തു വരുന്നു? രൂ വിധിച്ച് രൂ വരുന്നു. വൃക്ഷാറ് ചിനത്തി, രൂ ആണ് വിധിച്ചിരിക്കുന്നത്. ഉപകാരയുക്തായി വിശേഷിക്കുന്നവര് അലവന്തിസ പ്രകാരം അന്ത്യത്തിന് വന്നു. അവിടെ എന്ന് പറയുന്നു, അത്ര അനുനാസി പൂർവസ്ഥിതുവ, രേവത്തിന്റെ പൂർവ്വത്തിൽ അനുനാസി. ഇവിടെ ആകാരമാണ് ഇരിക്കുന്നത്. അനുനാസ്യങ്ങൾ പലതുണ്ട്, സ്വരങ്ങൾക്ക് 18ഉം 12ഉം ഒക്കെ ഭേദങ്ങളുണ്ട്. ഒരുപാട് അനുനാസ്യം വരും. സ്ഥാനാന്തരതമം, ഒരു അനുനാസികത്തെ കിട്ടണം, നാസികാസ്ഥാനവും വേണം, കണ്ഠസ്ഥാനവും വേണം. ആ തന്നെ വരും, ആ അനുനാസികമായി ആ വരുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്ന? മുകളിലിരിക്കുന്ന, അതിന്റെ മുമ്പിലിരിക്കുന്ന ആ ഇടമേളിൽ ഒരു കുത്തോട്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പോയിട്ട് അവിടെ അനുനാസികമായിട്ടുള്ള ഒരാ വരികയാണ്. പുതിയൊരാളാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ അവിടെ ലിപിയിൽ കാണിക്കുമ്പോൾ അതിന്റെ മേളിലൊരു കുത്തുകൊടുത്താൽ മതി. എന്തായി? വൃക്ഷം വരുന്നായി, പരത്തിൽ ചിനത്തിന്നിരിക്കുന്നു. ഇനി ബാക്കി നമുക്കറിയാം. കരവസാനയോർ വിസർജനീയ വിസർജനീയ സഹ പിന്നെ എന്തുവരും? സാവന്നു കഴിഞ്ഞ സ്തോസ്റ്റിനോസ്റ്റു ചവർഗത്തിൽപ്പെട്ട ചായാണിരിക്കുന്നു. പൂർവത്തിൽ എന്തുവരും? ശകാരം വരും. അപ്പോ ഇനി ഇത് വരാത്ത പക്ഷം, അനനാസ്യം വരാത്ത പക്ഷം നോക്കുക, വൃക്ഷാര് വരെ വ്യത്യാസമൊന്നുമില്ല. വൃക്ഷാര് ചിനത്തി പ്രവൃത്തി അനനാസ്യം വരുന്നില്ല. അനനാസിക പരോ അനുനാസികാത്പരോ അനുസ്വാര, അനുസ്വാരം വരും, ആഗമമായിട്ട് വരുന്നു. പൂർവത്തിലിരിക്കുന്ന വൃക്ഷ ആയുടെ പരത്തിൽ രേഖത്തിന് മുമ്പിലായിട്ട് എന്ത് വരുന്നു? അനുസ്വാരം ആഗമമായി വരുന്നു. വൃക്ഷാമ്രചിനത്തി ആം ഒന്നായി ആഗമമാകുമ്പോൾ സ്ഥാനിയോട് ചേർന്നിരിക്കും. പൂർവഭക്തിയാണ്, പൂർവത്തിനോട് ചേർന്നിരിക്കും. അതിന് രേഖമായിട്ട് ബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് വന്നെങ്കിലും ബന്ധുവരുന്നു. ഭക്ഷാമൃ ചിനത്തി, പിന്നെ ബാക്കി നമുക്കറിയാം. ഖരവസനയോർ വിസർജനീയ വിസർജനീയ സഹസ്തുനശു. വൃക്ഷാരചിനത്തി പൂർവത്തിൽ അന്നാസ്യം ഒന്നും, വൃക്ഷാം രചിനത്തി പിന്നെ വൃക്ഷാം രചിനത്തി വൃക്ഷാം അച്ചിനത്തി വൃക്ഷാം സിനത്തി വൃക്ഷാം സ്ഥിനത്തി. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഛവ് എന്ന് പറഞ്ഞു, അത് കരിൽപ്പെടുന്നതാണ്. ചടതവ് ചടതവ് ചടത ചടതവ് കരിൽപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് കരുപരത്തിലിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ കരുപരത്തിലിരിക്കുമ്പോഴേ ഈ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. അത് കരിലെല്ലാം ഇരിക്കുമ്പോഴില്ല, ചവ് പരത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെയും വിസർഗവും സകാരവും എല്ലാം വരുന്നത്. അപ്പോൾ ഏതൊക്കെ രൂപം പഠിച്ചു? തകാരം പരത്തി വരുന്നത്, ചകാരം പരത്തി വരുന്നത്, ഇനി ഏതൊക്കെയാണുള്ളത്? ഇനി വരുന്നത് അടുത്ത് ചാഠ. അതിന് ഒന്നും അധികം ഉദാഹരണം കിട്ടത്തില്ല, അപൂർവമാണ്, അതിന് സാധാരണ വരാറില്ല. ധായും അതുപോലെ തന്നെ. ധായുള്ള നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ധുടത്തെ എന്നൊക്കെ എടുക്കാമെന്നും ആവശ്യം വരുന്നതല്ല എന്നും ഉദാഹരണത്തിലൊന്നും വരത്തില്ല. പിന്നെ വരുന്നത് ചാട്ട, പിന്നെയും കുറച്ച് ഉദാഹരണം വരുന്നത് ടാക്കാണ്. അത് വേണമെങ്കിൽ എഴുതാം. മഹാൻ ടീകത്തെ, ടീക്കർ ഗതു ഗമിക്കുന്നു. നകാരാന്തത്തിലുള്ള ഒരു പദം കിട്ടണം, അതിനു വേണ്ടിയിട്ട് മഹാൻ എന്നുള്ള ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. പരത്തിൽ ടകാരവാദി വരുന്ന ഒരു രൂപം വേണം. അത് നമുക്ക് പദാന്തസന്ധി ചെയ്യുന്നതുകൊണ്ട് ടീകതെ ക്രിയാരൂപത്തെ എടുത്തു. എന്നാലും അത് പദാന്തസന്ധിയാവും. ഇവിടെ ബാക്കി നമുക്കറിയാം എന്താണ്. നശ്ചവ്യ പ്രസാൻ അമ്പരമായ ചവ് പരമിരിക്കുന്നു. പരത്തിലിരിക്കുന്ന ട ചവിൽപ്പെടുന്നതാണ്. അതിന്റെ പരത്തിലിരിക്കുന്ന ഈ അമ്മാണ് അമ്പരമായ ചവ് പരമിരിക്കുന്നു. പൂർവ്വത്തിൽ മഹാൻ നാന്തമായ പദമാണ്. അതിനൊരു ഒന്നും അലവന്തി സിപ്രകാരം അന്ത്യത്തിന് ഒന്നും. ബാക്കിയെല്ലാം എഴുതിക്കൊള്ളുക, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മഹാൻ അത് മഹാര് ടീകതയെന്നായി. അത്ര അനുനാസ്യ പൂർവ്വ സിതുവ ഈ ഒരു പ്രകരണത്തിൽ എട്ടാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിലെ ആദ്യത്തെ സൂത്രത്തിൽ വിരിക്കുന്ന ഈ ഒരു പ്രകരണത്തിൽ മതു വസോഹോ ഒരു ഛന്ദസി, അതാണ് ഒരു പ്രകരണം. ആ സൂത്രം ഇവിടെ ഇല്ല, അത് വേദത്തിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. ആ ഒരു പ്രകരണത്തിൽ എന്ത് വരുന്നു? ഇവിടെ പൂർവ്വത്തില് അനനാസികം ഒരു മുമ്പ് വന്നതുപോലെ തന്നെ ആകാരത്തിന്റെ സ്ഥാനത്ത് അനനാസികമായ ആകാര സ്ഥാനയന്ത്രം പ്രകാരം വന്നു. മഹാരുട്ടികതയെന്നായി. ബാക്കി നമുക്കറിയാം, ഖരവസനയോ വിസർജനയോ വിസർജനയസ്യ സഹ ഖരവസനയോ വിസർജനയോ എന്ന് വിസർജനസ്യ സഹ വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും, ഇഷ്ടനാഷ്ടു ഷ്ടുനാഷ്ടു. കാരണം പരത്തിൽ എന്തോന്ന് ടവർഗം പൂർവത്തിൽ സകാരമിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഷകാര ടവർഗങ്ങളിൽപ്പെട്ട സകാരത്തിന് വരുന്നത് ഷകാരം. സകാരവും സകാരതവർഗവും ഷകാര ടവർഗവും അടുത്തടുത്ത് വന്നാൽ ക്രമപ്രകാരം സാക്കി ഷാ വരും, താക്കി ടാ വരും, അങ്ങനെ വരും. ഇവിടെ സാക്കി ടാ വന്നു. നേരത്തെ ഒന്നുമല്ല, സകാര ചവർഗം സകാരതവർഗങ്ങൾ ശകാര ചവർഗങ്ങൾക്ക് അടുത്തിരുന്നാണ്. അത് നേരത്തെ ഒന്ന് ക്രമപ്രകാരം സാക്കി ചാവരും താക്കി ചാവരും. അതുപോലെ അത് സ്തോഹസ്റ്റുനാഷ്ടു, ഇത് ഷ്ടുനാഷ്ടു. മഹാഷ്ടീകതയെന്നു മഹാഷ്ടീകത ഇനി ഇത് വരാത്ത പക്ഷം, അനുനാസിയും വരാത്ത പക്ഷം, അനുസാരം വരുന്ന പക്ഷം, ഇതിൽ കുറച്ചധിക സൂത്രങ്ങൾ വരുന്നോണ്ടാണ് നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യുന്നത്, അതൊന്ന് ഉറയ്ക്കാൻ വേണ്ടിട്ട്. മഹാൻ ടീകതെ, മഹാ സഞ്ചരിക്കുന്നു എന്നർത്ഥം. നസ്തവ്യപ്രശാന്താന്തമായ പദമായി മഹാൻ, അതിന് രൂ വരുന്നു. പരത്തിൽ അമ്പരമായ ചവരമിരിക്കുമ്പോൾ രൂ വന്നു. ആദ്യം പറഞ്ഞു അത്ര അനുനാസി പൂർവസ്ഥിതു അനുനാസി വരുന്നു വരാത്ത പക്ഷത്തിൽ അനുനാസികാത്പരവും അനുനാസികാത്പരവും അനുസ്വാര അനുസ്വാര ആഗമമായി വന്നു. അത് നമുക്കറിയാം. മഹ് ആംബര് ടീകത്തെ ബാക്കിയുള്ള എല്ലാം നമുക്കറിയാം. ഖരവസാന വിസർജനീയ വിസർജനീയ സഹ അഷ്ടുനാഷ്ടു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വയ്ക്കുന്നു എന്താണ്? ഖരിൽപ്പെട്ടതാണ് ചവ്. അപ്പൊ ഖരൽ പരത്തിയിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഇവിടെയും വരാം. അതുകൊണ്ട് വിസർജനയും സകാരം സ്ഥിത്വം ഷ്ടുത്വം എല്ലാം ഏതാണോ വരേണ്ടത് അതനുസരിച്ച് വരും. അപ്പോൾ അതിൽ പ്രധാനം എല്ലാത്തിനുമായി ഇത്രേ വരത്തുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് ഉദാഹരണം കിട്ടത്തില്ല. തായും ചായും ചാച്ച ത വേണമെങ്കിൽ ധകാരത്തിന് ഒരു ഉദാഹരണം ചെയ്യാം. വേണമെന്നല്ല, ഉദാഹരണം അങ്ങനെ വരത്തില്ല. വിദ്വാൻ ഏതൊക്കെയാണ്? ചവെന്ന് പറയുന്ന ഏതൊക്കെയാണ് എഴുതി കാണിച്ച്? മൂന്നാമത്തത് ഛ ഠ ത ധ. അത് അത് എഴുതിയില്ലല്ലോ നമ്മള്. ധ ഛ ഠ ധ ത ധ അത് വേണമെങ്കിൽ എഴുതുക. അതിയൊന്നും ഉദാഹരണം വരത്തില്ല എന്നാലും എഴുതിയിരിക്കാം, പരിശീലിക്കാൻ വേണ്ടി മാത്രം. ഛ ഠ ധ മൂന്നാമത്. വിദ്വാൻ ധുടതി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ധുടതി മറയ്ക്കുക എന്നുള്ള, മറയ്ക്കുന്നു അതല്ല. നേരത്തെ ഒന്നുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് വേണ്ടി അതൊന്നുകൂടെ ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്രക്രിയ ചെയ്തൊന്നുകൂടെ പഠിക്കാൻ വേണ്ടിട്ട് നസ്തവ്യ പ്രസാൻ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു ചെയ്തോണം. വിദ്വാൻ എന്നിരിക്കുന്നു, നാന്തമായ പദമായ വിദ്വാൻ. അതിനുവിധത്തിൽ അം പരമായ ചവിരിക്കുന്നു. ഇവിടെ അമ്മെന്ന് പറയുന്ന ഊവാണ് ധൂല ഊ ആജീവ് അംബരമായ ചവില് പറയുന്നു. തഥ രണ്ടാമത്തെ തകാരം അവിടെ എഴുതുന്നതിലും മൂന്നാമത് വരും. താധ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നകാരം വന്നു. വിദ്വാര് ധുടതി അത്ര അനുനാസിക പൂർവസ്ഥിത്വ. ഇവിടെയും പൂർവ്വത്തിലെ ആകാരത്തിന് അനുനാസിയും വന്നു. വിദ്വാം ധുടതി വിദ്വാരുടതി പിന്നെ എന്ത് പറയുന്നു? വിദ്വാ ധുടതി ബാക്കി അറിയാം. ഖരവസേന വിസർജനീയ വിസർജനസ്യ സഹ വിദ്വാം സ്തുടതി. ഇനിയിവിടെ സൂത്രം വരും ഒന്നുമില്ല. സ്വസ്നോ ശുഭരത്തില്ല, സകാരച്ചവർഗങ്ങൾ പരത്തില്ല, തായിൽപ്പെട്ടായിരിക്കുന്നു. സകാരത്തവർഗത്തിൽപ്പെട്ടാണ്, അതുകൊണ്ട് അത് വരത്തില്ല. ഇനി അനുനാസ്യം വരാത്ത രൂപം വിദ്വാൻ തുടതി. വിദ്വാന് അതിനോടത്ത് രേഖം വന്ന് വിദ്വാര് തുടതി. അത്ര അനുനാസികാത്പര അനുസ്വാര അനുനാസ്യം വരാത്ത പക്ഷത്തിൽ പൂർവ്വത്തിൽ അനുസ്വാര ആഗമം വന്നു. പൂർവഭക്തമായ അനുസ്വാരം വന്നു. വിദ്വാം ധുടതി ബാക്കി നമുക്കറിയാം. ഖരവസാന വിസർജീയ വിസർജീയ സഹ വിദ്വാം സ്തുടതി എന്ന് വന്നു. കഴിഞ്ഞല്ലോ ഇനി ഒന്ന് മാത്രം വെറുതെ കിടക്കുന്നു. അതിനെയും പെടണ്ട, അതിനും ഒന്ന് പറയാം. ഇനി ഒന്നായിട്ട് എന്തിനാ നമ്മൾ ഉപേക്ഷിക്കുന്നു? അപൂർവമാണെങ്കിൽ ആ ഠകാരം എന്ന് വിചാരിക്കും, എനിക്ക് യാതൊരു സ്ഥാനമില്ല എന്ന് വിചാരിക്കും. താൻ രണ്ടു വാക്കുകൾ അടുത്ത് വരിക, ശ്ലോകത്തിൽ മറ്റും വരും, അങ്ങനെ ഇപ്പൊ സന്ധി വരും. താനെന്ന് പറയുന്നത് സഹത്തോ തേ തം തോ താൻ ദ്വിതീയ ഭുവനം. ഒരിടത്താൻ്റെ അടുത്ത് ഒരു ശബ്ദം വന്നു ഠകാര, അവിടെ നമ്മൾ സന്ധി ചെയ്യും. താൻ ഠകാര അവിടെ ശ്രദ്ധിക്കണം. വിസർഗം പാടില്ല. എന്തുകൊണ്ട്? നല്ല വിസർഗമായാലും കുഴപ്പമില്ല, കാരണം ഇത് രണ്ട് പദങ്ങൾ നമ്മൾ സമാസം ചെയ്യുന്നില്ല. അതുകൊണ്ട് വിസർഗം കിടന്നോട്ടെ, വിസർഗമാകാം. താണ്ഠകാര ഇവിടെ ഇത് എന്തെന്ന് ചവിൽപ്പെട്ട് അമ്പരം അകാരംബരത്തിലുണ്ട്. ബാക്കി നമുക്കറിയാം. നശ്ചവ്യ പ്രശാന്തത്വം അത്ര അനുനാസി പൂർവസ്ഥിതവ പൂർവത്തിൽ അനുനാസി അക്ഷരവസാന ഒരു വിസർജനീയ വിസർജനീയ വന്നുകഴിഞ്ഞാൽ സൂത്രം വരും ഷ്ടുനാഷ്ടു ടവർഗമാണ് പരത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ ഷ്ടുനാഷ്ടു വന്നിട്ട് ഷകാരം വരും. താൻ എന്ന് വെച്ചാൽ അതിനെ ഠകാര വേറൊരു പദമാണ്. പല പദങ്ങൾക്ക് അർത്ഥത്തിന് പരസ്പരം ബന്ധമില്ല. ഒരു പദത്തിന്റെ അടുത്ത് ഒരു പദം ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എവിടെ ഇത് എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു കവിത സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ഇങ്ങനെ ഒന്ന് അടുത്തടുത്തിരിപ്പുണ്ട് എന്ന് മനസ്സിലായിക്കോളും. പിന്നെ അടുത്ത് ഇത് വരാത്ത പക്ഷം താൻ ഠകാര നസ്തവ്യ പ്രശ്നം നകാരത്തിനൊരുത്തും രൂ വന്നു, പരത്തില് അമ്പരമുള്ള ചവ് വന്നു, ഒരുത്തും വന്നു. അനുനാസികം വരാത്ത പക്ഷം അനുനാസിക പരു അനുസ്വാര അനുസ്വാരം വന്നു. ബാക്കി നമുക്കറിയാം. ഖരവസാണ് വിസർജനീയ വിസർജനീയ സഹാഷ്ടുനാഷ്ടു തംഷ്ടകാര. ഈ സൂത്രത്തിൽ പറഞ്ഞു എന്താണ്? നശ്ചവി അപ്രശാൻ, ഒരൊറ്റ ശബ്ദത്തിൽ ഇത് വരത്തില്ല എന്നാണ്. നാന്തമായ പദത്തിനാണ് ഇത് വിധിച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു അപ്രശാൻ, അതായത് പ്രശാൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പരത്തിൽ അമ്പരമായ ചവി ഇരുന്നു കഴിഞ്ഞാൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. പ്രശാന്തനോതി, ഇത് വൈദികമായ ഉദാഹരണമാണ്, വേദത്തിലാണ് ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രശാന്തനോതി എന്ന് അവിടെ വരുന്നില്ല. വരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നഗാരത്തിന് ഋത്വം വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒന്നും സംഭവിക്കില്ല അവിടെ. അടുത്ത ഏതാണ് നമ്മൾ പഠിച്ചത്? മോ അനുസ്വാര വാ പദാന്തസ്യ. അവിടെ എന്താ പറയുന്നത്? മാന്തമായ പദത്തിന് അനുസ്വാരം വരും, ഹല് വരവായിരിക്കുമോ. വാപദാന്തസ്യ എന്താ പറയുന്നത്? ഈ രണ്ട് സൂത്രങ്ങളും വളരെ ദൂരെ കിടക്കുന്നു. മോഹനുസ്വാര എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു? എട്ടാം അധ്യായത്തിലും മൂന്നാം ഭാഗത്തും. വാപദാന്തസ്യ എന്ന് പറയുന്നത് നാലാം ഭാഗത്തെ കിടക്കുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം ബന്ധമുണ്ട്. അവിടെ വിധിച്ച അനുസ്വാരത്തെയാണ് ഇത് വികല്പമാക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? യെയ് പരമിരിക്കുമ്പോൾ യെയ് പരമിരിക്കുമ്പോൾ യെയ് എന്ന് പറയുന്ന പ്രത്യാഹാരം എടുത്ത് യാപാരല്ല ഞാൻ മാങ്ങണ പിന്നെ വരുന്ന ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ജഭഞ്ഞ് ഖടധ എന്ന് പറയുമ്പം ഘോഷാക്ഷരങ്ങൾ. ബാക്കിയോടെ പോയി, ബാക്കി കാണുന്നില്ലല്ലോ. ജബ ഗഡ മൃദു അക്ഷരങ്ങൾ എന്നുവെച്ചാ മൂന്നാമത്തത്. പിന്നെ ഇനിയുണ്ടല്ലോ. കപ്പയ് വരെ വരണം, കപ്പയ് വരെ വരണം. അപ്പൊ ഇവിടെ ഏതൊക്കെ വന്നു? കാപ്പ ഏതോ വിട്ടുപോയതുപോലെ. താ എവിടെ പോയി? താ വന്നില്ലല്ലേ. അത് എളുപ്പം എങ്ങനെ എഴുതുന്നതാണ്? ആ ഇപ്പൊ വന്നു എളുപ്പം. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി പിടികിട്ടാൻ പ്രയാസം വരുന്നു. ജഭഞ്ഞ് ഘടദശ് ജപ ഘടദശ്പടപ് കപയ്. ഇത് എളുപ്പം മനസ്സിലാക്കുന്ന എങ്ങനെ? വർഗാക്ഷരങ്ങളിലെ 1, 2, 3 അഞ്ചങ്ങ് വിട്ടയ്ക്കുക. അഞ്ച് വേണ്ട. 1, 2, 3, 4 ഐ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന വിടാൻ പറഞ്ഞത് അത് പ്രത്യേകം വയ്ക്കണം. ഇതിൽ നിന്ന് വിട്ടുകളയണ്ട, നമുക്ക് പ്രത്യേക ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പോകുന്ന ഏതാണ്? ഇത്രയും പോകും. അതിൽ അഞ്ചാമത്തെ നമ്മൾ പ്രത്യേകം എടുക്കുക. അപ്പോ എയ്യ് എന്ന് പറയുമ്പോഴോ അതും വരും. ഇത്രയും പോണം, കാരണം ഹയ വരട്ടില്ല യാമോന് തുടങ്ങിയാണ്. അപ്പൊ ഹ വേണ്ട. അപ്പോ ഏതൊക്കെ വരുന്നു? മധ്യമങ്ങൾ യാവാര എന്ന് പറയുന്ന ശാഷാസ വേണ്ട, അതിന്റെ ആവശ്യമില്ല. മധ്യമങ്ങൾ വരുന്നു. പിന്നെ വർഗങ്ങൾ അഞ്ചും വരുന്നു. 1, 2, 3, 4, 5 വർഗാക്ഷരങ്ങളെല്ലാം വരുന്നു. വർഗാക്ഷരങ്ങളെല്ലാം വരുന്നു, മധ്യമങ്ങൾ വരുന്നു. ഹ പോയി ശാഷാസ്. ഇതാണ് എയ്യ്. അനുസ്വാരത്തിന് എയ്യ് പരമിരിക്കുമ്പോ പരസവർണം വരുമെന്ന് പറഞ്ഞു. പരത്തിന്റെ സവർണം വരുമെന്ന്. ആദ്യം കവർഗത്തെ എടുക്കുക. അപ്പൊ ഇതിൽ ഏതിരുന്നു കഴിഞ്ഞാലും പരത്തിന്റെ സവർണം വരുമെന്നാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം എഴുതുക. അഹം ഗച്ഛാമി. അഹം ഗച്ഛാമി. മകാരം ആദ്യം വരണം. മഹം അഹം ഗച്ഛാമി എന്നാണ് തുടക്കം തുടങ്ങുന്നത്. ഈ രണ്ട് സൂത്രം ചേർത്ത് വേണം എപ്പോഴും മനസ്സിലാക്കാൻ. അതിന്റെ ആവശ്യം വരും. മകാരത്തിൽ തുടങ്ങും. അഹം ഗച്ഛാമി. ഗാ പരത്തിൽ ഒന്ന് ഉടം വരും. മോ അനുസ്വാര. അപ്പൊ എന്തായി? അഹം ഗച്ഛാമി. അപ്പോഴാണ് ഈ സൂത്രം എന്താ പറയുന്നത്? അനുസ്വാരസ്യ ഈ പരസവർണം ഏർപ്പെടുന്നതാണ് ഗ. അപ്പോ പരസവർണം, പരസ്യ സവർണം, പരത്തിന്റെ സവർണം വരുമെന്ന് പറഞ്ഞു ഇവിടെ പൂർവത്തിൽ. അനുസ്വാരത്തിന് പരത്തിന്റെ സവർണം വരുമെന്ന് പറഞ്ഞു. സവർണ സംയോജിക്കുന്ന സൂത്രമാണ്. പലർക്കും പേടി. തുല്യാസ്യപ്രയത്നം ധൈര്യമായിട്ട് പറയുന്നു. ഇന്നലെ എത്ര സൂത്രം പഠിച്ചു? പലർക്ക് രാത്രി പനിയായിരുന്നല്ലേ. 6 സൂത്രം പഠിച്ചെന്ന് പറഞ്ഞു. പനി മാറാനുള്ള പാരസെറ്റമോളാണിത്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, ആ പനി മാറും. എന്തുവരുന്നു? അഹം അഹ വെച്ചാൽ പരത്തിന്റെ സവർണം വരുമെന്ന് പറഞ്ഞു. അപ്പൊ സവർണം അറിയാൻ വേണ്ടിട്ട് ഏത് പോകണം? തുല്യാസി പറയുന്ന സവർണം. സവർണം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ സവർണമെന്ന് നോക്കണം, ഏത് സവർണം വരുമെന്നുള്ളത്. കാരണം പരത്തിലിരിക്കുന്ന ഗായാണ്, അതിന്റെ സവർണങ്ങൾ ഏതെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് അതിന്റെ സവർണങ്ങൾ? അതും അതിന്റെ സവർണമാണ്, അതുൾപ്പെടെ എല്ലാ സവർണങ്ങളാണ്. അതിനെയും അവന്റെ സവർണമായിട്ട് തന്നെ എടുക്കണം. ഞാൻ മനുഷ്യ ജാതിപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ ഒഴികെയല്ല, ഞാനും ആ ജാതിപ്പെട്ടത് തന്നെ. അതിന്റെ സവർണം എല്ലാ സവർണങ്ങളാണ്. അപ്പോ ഏ സൂത്രം വരും അവിടെ? സ്ഥാനാന്തരത്വമാ. അപ്പൊ പൂർത്തിലിരിക്കുന്ന അനുസ്വാരം, അനുസ്വാരത്തിന്റെ സ്ഥാനം എന്താണ്? മാസിക അനുസ്വാരസ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനുസ്വാര യമാനാം ച നാസിക സ്ഥാനമിഷ്യത പണി പറയുന്നു. അപ്പൊ നാസിക സ്ഥാനമുള്ള ഇതിലേതാ ഉള്ളത്? അഹം ഗച്ഛാമി. പക്ഷെ സാറിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറില്ല, എന്തുകൊണ്ട്? ഇത് വികല്പമാണ്. അതുകൊണ്ട് എളുപ്പത്തിന് എഴുതുമ്പോൾ എന്തുവരും? അഹം മേളിക്കൂത്തിട്ട് എഴുതും ഗച്ഛാമി. ഇത് സാറിന് കർശനമായി വ്യാകരണ നിയമങ്ങൾ പാലിച്ചു എഴുതുന്നവർ ഇങ്ങനെ എഴുതത്തുള്ളൂ, അഹം ഗച്ഛാമി എന്ന് എഴുതത്തുള്ളൂ. എന്തുകൊണ്ട്? ഇത് വിശേഷമായി വിധിച്ചിരിക്കുകയാണ്. ബാപദാന്തസ്യ എന്ന് പറയുന്ന ഒരു വിധിയാണല്ലോ, എപ്പോഴും വിധിക്കാണ് പ്രാധാന്യം. അപ്പം വരുന്ന പക്ഷമുള്ള അഹം ഗച്ഛാമി ഇങ്ങനെ എഴുതും. ഞങ്ങളുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സംസ്കൃത പുസ്തകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിരിക്കും, അഹം ഗച്ഛാമി. ഇതിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അഹങ്കാരം, അഹംകാര അനുസാരം പരസ്യം. പക്ഷെ അത് പഠിക്കാത്ത എന്തുകൊണ്ടത് സമാസത്തിൽ വരുന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. നമ്മൾ വായിക്കുമ്പം പദം പിരിക്കേണ്ടത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളത് സെലക്ട് ചെയ്താണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരുപാട് സൂത്രങ്ങളും പ്രക്രിയയൊക്കെ വേണ്ടി വരും. അപ്പോ ഇനി ഇതുപോലെ കവർഗത്തിലെ ഏത് പരത്തിൽ വന്നു കഴിഞ്ഞാലും പൂർവ്വത്തിൽ വരുന്ന ഒന്നായിരിക്കും. ഇവിടെ പരത്തിൽ ഏതൊക്കെ വരാം? ക, ഖ, ഗ, ഘ ഏത് ഗുണം വരാം? അഹം അല്ലെങ്കിൽ ത്വം, ഖനസി, ഖ വരാം. ഘോഷത്തെ, ത്വം ഘോഷസേ അങ്ങനെയൊക്കെ വരാം. അതുങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യമില്ല. എല്ലായിടത്തും പൂർവ്വത്തിൽ അകാരം വരുന്നു. കാരണം ഇവിടെ വരുന്നതിന് മാറ്റമില്ല. പരത്തിലിരിക്കുന്ന കവർഗത്തിൽ ഏത് വേണോ ഇരിക്കാം. അതുകൊണ്ട് വരുന്നതിന് മാറ്റമില്ല. പൂർവ്വത്തിൽ എന്തായിരിക്കും വരുന്ന? എല്ലായിടത്തും ങ്ങായാരി. എന്തുകൊണ്ട്? കവർഗത്തിലെ സവർണമായ അനനാസികം എന്ന് പറയുന്ന ങ്ങായാണ്. ഇനി അതുപോലെ ചായ എടുക്കുക. ത്വം ചരസി, മോനസ്വരാദ്യം ഒന്ന് ത്വം ചരസി എന്ന് വന്നു. ഇവിടെ ചവർഗം നോക്കുക, അവിടെ പറഞ്ഞു വാ പദാന്തസ്യ, പദാന്തത്തിലെ അനുസ്വാരത്തിന് വികല്പമായി പരത്തിന്റെ സവർണം വരും. പരത്തിരിക്കുന്ന ച ഛ ജ ഝ ഞ എന്തുവരും? ഞകാരം വരും. ത്വം ചരതി, ത്വം ചരതി എന്ന് വരും. ഇത് നമ്മൾ സാറിന് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. കിഞ്ച, ഏവഞ്ച. കിഞ്ച എന്നുള്ള എങ്ങനെയാ വിരിക്കുന്നത്? കിമുച, കിമുച ധാരാളം പ്രയോഗിക്കുന്നതാണ്. അവിടെ എന്തൊരു മോനസ്വരം വന്നു. പരത്തിൽ വീണ്ടും ഒന്നു പര സവർണം എന്ന് പറയുമ്പോൾ ഞകാരമേ ഉള്ളൂ. അനുനാസികമായിട്ട് കിഞ്ച എന്ന് വരും. അതുപോലെ ഏവം ച ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഏവം ച എന്നെഴുതുന്നു. മോനസ്വരം ഒന്നു അനുസ്വാരത്തിനൊന്നൊരു പരസവർണം വാ പദാന്തസ്യ പരത്തിന്റെ സവർണം വരുന്നു. ചകാരത്തിൽ സവർണമായിട്ട് ഏതേ കിട്ടൂ? ഒന്നേ ഉള്ളൂ വരാൻ. പരത്തിലേത് വർണ്ണം വരുന്നാൽ ഞകാരം ഏവഞ്ച ഇതുപോലെ അത് വേണമെങ്കിൽ എല്ലാ രൂപങ്ങളും എഴുതുന്നുണ്ട്. ഓരോ എന്താണോ പരത്തില് ക ഖ ഗ ഘ മേളില് അനുസ്വാരത്തിന് എല്ലായിടത്തും ങ എഴുതുക. അപ്പോൾ മനസ്സിലാവും പരത്തിലേതിരുന്നാലും. അതായത് ആദ്യം അനുസ്വാരത്തിന്റെ പരത്തിൽ എന്തെഴുതുക? ഖ ഖ ഗ ഘ കോമയിട്ട് എഴുതണം. അനുസ്വാരം ഇട്ടിട്ട് കോമയിട്ടിട്ട് പരത്തിൽ സമയമിട്ട് കോമയിട്ടിട്ട് കാക്ക ഗാഖ എന്ന് എഴുതുക. എന്നിട്ട് പൂർവ്വത്തിൽ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് ങ എഴുതുക. എന്നിട്ടിത് ചേർത്തെഴുതുക. വരുന്ന എങ്ങനെയെന്ന് കാണിക്കുക. അനുസ്വാരമൊന്നുമില്ല, അനുസ്വാരം കുത്തിടണം, അനുസ്വാര ചിഹ്നം ഇടണം. അനുസ്വാരം ഒന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. അനുസ്വാര ചിഹ്നം ഒന്ന് മനസ്സിലായിക്കോളും. പൂർവ്വത്തിൽ എന്ത് വരുന്നു? ങ ചേർത്തെഴുതണം. അങ്ങ് ക ഖ ങ ഗ അങ്ങനെ ചേർത്തെഴുതണം. അങ്ങനെ എല്ലായിടത്തും രൂപം വരുന്ന എങ്ങനെയായിരിക്കും? അത് ഓരോന്നും ചേർത്തെഴുതുക. അങ്ങനെ എഴുതും. ഇങ്ങനെ വരും. അതായത് അനുസ്വാരത്തിന്റെ പരത്തിൽ ക ഖ ഗ ഘ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ങ്ക ഖ ഓ ചൊല്ലാൻ തന്നെ പ്രയാസമാണ്. ങ്ക ങ്ക അങ്ങനെ വരും. അടുത്തപോലെ ച ഇതുപോലെ എഴുതുക. അനുസ്വാരം സമം നടന്നു ക ഖ ഗ, അല്ലെങ്കിൽ അനുസ്വാരം പ്ലസ് നടന്നു. അനുസ്വാരം പ്ലസ് അതുപോലെ അനുസ്വാര പ്ലസ് ച ഛ ജ ഝ എഴുതിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും. പരസവർണം വരുമ്പോ ച ഛ ജ ഝ എന്തുവരും? ഇതുപോലെ ഒരു ഞ ച ചേർത്ത് എഴുതുക. ഞ ച ഞ ച ഞ ജ ഞ ഇനി അടുത്ത ഏതാ വരുന്നത്? മൂന്നാമത്തത് ട നോക്കുക. ത്വം ടീകസേ നീ സഞ്ചരിക്കുന്നു എന്നർത്ഥം. ടീകസേ അവിടെ നോക്കുക. ടവർഗത്തിൽ ട പരത്തിയിരിക്കുന്നു. അനുസ്വാരം വന്നു വരുന്നു. എയ്യൽ പെട്ടാണ്. ഇതിന്റെ സവർണം വരണം. അപ്പൊ അവിടെ എന്താണ്? ടവർഗത്തിൽപ്പെട്ട ഏതാണ്? നായാണ്. അപ്പൊ ഇവിടെ എന്തുവരും? അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് നാ വരും. തൊൺ ടീകസേ എന്ന് വരും. ഇതുപോലെ എല്ലാത്തിനും വരും. പ്രയോഗത്തിൽ ഇതൊന്നും അങ്ങനെ വരത്തില്ല, അപൂർവമേ വരത്തുള്ളൂ. പക്ഷെ രൂപങ്ങൾ ഇങ്ങനെ വരും. അനുസ്വാരം പ്ലസ് ടാഠ ഡാഠ എന്നിട്ട് കഴിഞ്ഞു എല്ലാത്തിനെയും കൂടെ ണ വരും. വേറെ ഒന്നും വരാനില്ല. ടാട്ട ഡാഠ എല്ലായിടത്തും ണ അതിനോട് ചേർത്തെഴുതണം. നീട്ട് നീഢ നീഢ നീഢ അങ്ങനെ വരും. ടാഠ ഡാഠ അങ്ങനെ തന്നെ എഴുതണം. താഴെങ്ങനെ വരും പിന്നെ അങ്ങനെ വരും. ഇനി അടുത്ത് തവർഗം. എല്ലാത്തിനോടും അവസാനത്തെ വർണ്ണം ചേരുന്നു, അത്രയേ ഉള്ളൂ. ഓർത്തു വയ്ക്കാൻ തവർഗം. അഹം തരാമി, ഞാൻ തരണം ചെയ്യുന്നു. ആദ്യത്തെ ഒന്ന് നമ്മൾ ഉദാഹരണം കൊടുത്ത് ബാക്കിയെല്ലാം ചേർത്താൽ മതി. മോനുസ്വാരം ഒന്നു, അഹം തരാമി. ഈ പരസവർണ്ണം ഏൽപ്പെട്ട തായുടെ പരസവർണം എന്ന് പറയും. തായുടെ സവർണം എന്ന് പറയുന്നത് താഖ ദാധ നാവരും. ഇവിടെ എന്ത് ചെയ്യുന്നു? നായും തായും ചേർത്ത് ഒരു അഹന്തരാമി എന്ന് വരും. അഹന്തരാമി എന്ന് വരും. ഇനി ബാക്കിയുള്ള എല്ലാം എഴുതുമ്പോൾ എന്തോരും അനുസ്വാരം പ്ലസ് താത്ത ദാധ ന താത്ത ദാധ ന ചേർത്ത് താത്ത ദാധ ന അഹന്തരാമി അന്ധരാമി ചേർത്തെഴുക. ഇനി അടുത്തെഴുതുക അടുത്ത പവർഗം. അഹം പഠാമി കച്ചട്ടത്തപ്പ, ഇത്രയേ ഉള്ളൂ. അഹം പഠാമി. അഹം പാപ ബാഭ മഹം അങ്ങനെ തന്നെ വരും. പഠാമി അഹം പഠാമി എന്ന് വരും. വീണ്ടും മകാരം തന്നെ വരും. ഇവിടെ അഹം പഠാമി എന്നിരിക്കുന്നു, വീണ്ടും മകാരം വന്നു. ഇവിടെ മോൻ സ്വരം വരുമോ? എന്തുകൊണ്ട്? അത് തന്നെ വന്നു. ഇവിടെ വീണ്ടും വരാനുള്ള മോഹൻ സ്വര പൂർവോത്രാസിദ്ധം. അത് അവിടെയാണ് പാണിനിയുടെ ബുദ്ധി. നോക്കുക, പൂർവസൂത്രം ഏത്, പരസൂത്രം ഏത്. മോഹൻ സ്വര കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഓദാന്തസ്യ. അപ്പൊ അത് പ്രവർത്തിച്ചാൽ മറ്റു പ്രവർത്തിക്കില്ല. അവസാന സൂത്രം പ്രവർത്തിച്ചാൽ പൂർവസൂത്രം പ്രവർത്തിക്കില്ല, പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് സൂത്രത്തിന്റെ എണ്ണവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഊഹിച്ചോണ്ടാ മതി. അതൊക്കെ പണിനി കണ്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ലെങ്കിൽ. അങ്ങനെയാ സൂത്രം ഉണ്ടാക്കിയിരിക്കും. അവസാന സൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ ആദ്യ സൂത്രം പൂർത്തിയാകുള്ളൂ. അതുകൊണ്ട് അതിനാദ്യം വെച്ച്, ഇതിനവസാനം വെച്ച് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആവർത്തിച്ചാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ചാക്രികം, ഒരിക്കലും അവസാനിക്കത്തില്ല. നമുക്ക് ചൊല്ലാൻ പറ്റില്ല. അഹം പടാമി എന്ന് പറയുമ്പോൾ ഇവിടെ അഹം പടാമി കുഴപ്പോ. ഇനി ബാക്കിയുള്ളത് വരുമ്പോ എങ്ങനെ വരും? പാഫ ബാഭ എല്ലായിടത്തും മകാരം വരും. ഇതിന് എല്ലായിടത്തും ഒരക്ഷരം വിട്ടുപോയിരിക്കുകയാണ്. അതിനും ഇതുപോലെ തന്നെ വരും. ഏത് പരത്തിൽ അന്നാസ്യങ്ങൾ ഇരുന്നാലും അത് ചേർന്ന് തന്നെ വരും. ഇനി ഒന്നുകൂടെ എഴുതാമെന്ന് ഇവിടെ പാപ ബാഭ മാ എഴുതിയാലും പൂർവത്തി മാ എന്ന് വരും. അതെല്ലായിടത്തും ചേർത്ത് പോകണം, ആദ്യം പോലെ ഉള്ളിടത്തെല്ലാം. കാരണം അതും എഴുതപ്പെടുന്ന തന്നെ പരത്തിയിരുമ്പം പൂർവത്തിൽ അനുസാരം ഇരുന്ന അതിനും ഇവിടെയും എഴുതി പോകണം. കാക്ക കാക്ക രണ്ടും ഞാൻ വരും. അഹം അഹം മതി, അഹം ബുദ്ധി, അഹം എന്നുള്ള ബുദ്ധി ആ വരും, അവിടെയും രണ്ട് മാ വരും. മാ വരത്തിയിരുന്ന മാ തന്നെ വരും. അതെല്ലായിടത്തും നമ്മൾ ചേർത്തോണം. ആദ്യം ഞാൻ പറഞ്ഞപ്പം വിട്ടുപോയി. അഹമ്മതി എന്ന് പറയുന്ന അങ്ങനെയാണ്. ഇവിടെയും വരും രണ്ട് ഞാൻ വരും. ചാച്ചാ രണ്ട് ഞാൻ വരും. വേറെ ഒന്നും വരാനില്ല. ഇപ്പൊ എയ്യിൽ ഇപ്പൊ മനസ്സിലായി നോക്കി, എയ്യിലെ ഏത് വർണ്ണം വരവിരുന്നാലും പൂർവ്വത്തില് പരസവർണം വരും. അതില് വർഗങ്ങളാണ് ഇരിക്കണമെങ്കിൽ വർഗങ്ങളിലെ അവസാനത്തെ വർണ്ണം അതാണ് വരുന്നത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ശേഷിക്കുന്നത്? ഏതൊക്കെയാണ്? അതിന് രേഫത്തിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്? എന്താ രേഫ? ഊഷ്മണ സവർണ നസന്തി. ഇവിടെ പിന്നെ ഊഷ്മാക്കളുടെ പ്രശ്നം വരുന്നത് കാരണം എയ്യ് വരെയുള്ളു, അതിന് ശേഷമില്ല. പിന്നെ അതിന്റെ പരസവർണത്തിന്റെ പ്രശ്നം വരുന്നില്ല. രേഫ ഊഷ്മണാം സവർണ നസന്തി. രേഫത്തിൽ പിന്നെ വരുന്ന ഏതൊക്കെയാണ്? യാ വ ല, അത് എഴുതിക്കൊള്ളുക. വ കഴിഞ്ഞ ദിവസം എഴുതി. അടുത്ത് അഹം യാമി, ഞാൻ പോകുന്നു. അഹം യാമി ഞാൻ പോകുന്നു. മോഹൻസ്വരം ഒന്നു ഇവിടെ പൂർവ്വത്തിലെന്തോരും യകാരത്തിന്റെ സവർണം എന്ന് പറയുന്നത് എന്താണോ, രണ്ടുപേരാണുള്ളത് സവർണങ്ങൾ, അതിൽ സ്ഥാനാന്തരപ്രകാരം അനുനാസികമായ ഒരു അനുനാസിക ചിഹ്നം കൊടുക്കുക. അഹം യാ അഹയും രണ്ടു വേണം, രണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. പൂർവ്വത്തിൽ അനുസ്വാരത്തിന് ആ ഇപ്പൊ ശരിയായി. അനുനാസിക ചിഹ്നത്തെ പൂർവ്വത്തിൽ കാണിക്കുന്നു, മറ്റേ കളയണം. പിന്നെ ഹകാരത്തിന് വേണ്ട അനുനാസികം വേണ്ട. ആ അനുനാസികമാണ് യായത്. അനുനാസികത്തിന് യാവെന്ന് അനുനാസികമായ യാവെന്ന് സ്ഥാനാന്തര പ്രകാരം അഹയും യാമി എന്നും. ഇനി ത്വം അടുത്തത് ലകാരത്തിന് ധാരണം. അതിന് വേണ്ട പുതിയ ഉദാഹരണം കൊടുക്കാം. ആമ്രാൻ, ആമ്ര എന്ന് വെച്ചാൽ മാവ്. ആമ്രാൻ വേറെ ഒരു പദം പറഞ്ഞു എന്നേ ഉള്ളൂ. ത്വം വേണ്ട, ത്വം വേണ്ട. ആമ്രാൻ ലുനാതി, മാവിനെ മുറിക്കുന്നു. ലുനാതി ലൂന്യ ഛേദന. ആമ്ര എന്ന് വെച്ചാൽ ദ്വിതീയ ഭുവനം. ആമ്ര ആമ്രാൻ ശരി തന്നെ എഴുതിയിരിക്കുന്നു. ആമ്ര ആമ്രാൻ ലുനാതി. ഓ ഇത് ഇത് വേണമല്ലേ, ഇവിടെ ഇത് വേണം. ഞാൻ എന്റെ മനസ്സിൽ നശ്ചവ്യ പ്രസാദനാണ്. ആമ്രം എന്നാക്കിയാ മതി. ആമ്രം മകാരം വേണം. ആമ്രം ലുനാതി. അടുത്ത് ഇവിടെ എന്തുവരുന്നു? ആമ്രം ലുനാതി. ഇവിടെ എന്താണ് ലകാരത്തിന്റെ അന്നാസിക ലകാരം വന്നു. ആമ്ര ലുനാതി ആമ്ര ആമ്ര ലായാണ്. ആമ്രല്ലം ലുനാതി. ഉച്ചരിക്കാൻ പാടാണ്. അതും അങ്ങനെ. പക്ഷെ അതൊക്കെ എന്തുവരുന്നു? സ സമാസം വരുന്നു. അതുകൊണ്ടാണ് അത്ര ഉദാഹരണം എടുത്തത്. അവിടെ വേറെ എങ്ങനെ എങ്ങനെ പിന്നെന്താ? അത് നിങ്ങളുടെ ജോലിയല്ല, എഴുതുന്നയാളുടെ ജോലിയല്ല. എന്റെ ജോലിയല്ലല്ലോ, എന്റെ ജോലി പറയുന്നതാണ്. പ്രത്യേകം എഴുതുന്നോ ചേർക്കുന്നോ അതൊക്കെ എഴുതുന്നയാളുടെ ജോലിയാണ്. ആദ്യത്തല്ല, ഏതിനാണ് വന്നത്? ഇതാ എഴുതിയിട്ടുണ്ടല്ലോ, ലിഗ് എന്ന് എഴുതണം അവിടെ. ലിഗ് തന്നെ വരുന്നത്, ലാ വരത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുസ്വാരത്തിനെ വരുന്നു മേളിൽ, മേളിൽ അത് ലാ അല്ല വരുന്നത്, അമ്രല്ലുനാദി എന്നാണ്. അമ്രല്ലുനാദി ലിഗ് വരണം. ലാ എന്ന് പറയുമ്പോ അവിടെ ഒരു സ്വരം കൂടെ വന്നില്ലേ? ആ മേളിൽ, മേളിൽ ഇപ്പൊ വരുന്ന അവിടെ വ്യഞ്ജനമായിരിക്കും. എഴുത്തിൽ ശ്രദ്ധിക്കണം. ലുനാദി ഛേദിക്കുക, ലൂഞ്ഞ് ഛേദന. ലുനാദി ലുനീതഹ ലുനന്തി. ലുന്ന അടിയിലൊരു വെട്ടുകൂടെ കൊടുക്കണം. നേരത്തെ എഴുതിയെടുത്തു അത് വേണം. എഴുത്തിൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല, ശ്രദ്ധിച്ചോണം. നേരത്തെ എഴുതിയത് എങ്ങനെയാണ്? അത് നമ്മൾ നേരത്തെ എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതിയില്ലേ? നേരത്തെ എല്ലായിടത്തും എല്ലാ വർഗാക്ഷരങ്ങളും എഴുതിയപ്പോൾ കൂട്ടിയല്ലേ എഴുതിയത്? അതുപോലെ ഇവിടെയും കൂട്ടിയാണ് എഴുതേണ്ടത്. വർഗാക്ഷരങ്ങളെല്ലാം കൂട്ടിയല്ലേ എഴുതി കാണിച്ചു? ഏതില്? ആ ഇവിടെ അങ്ങനെ കൂട്ടി എഴുതണം. ഈ എന്നിടത്ത് കൂട്ടി എഴുതണം. നേരത്തെ എഴുതിയെടുത്തോ വർഗാക്ഷരങ്ങൾ എഴുതിയെടുത്ത് കൂട്ടി തന്നെ എഴുതിയത്? അത് തന്നെ. ഇതിലെ ഒരു യാഗം കളഞ്ഞാ മതി, ഇതിലെ ഒരു യാഗം കളഞ്ഞാ മതി. ഇപ്പൊ ശരിയായി. ഈ ലിപി എഴുതുന്നത് കുറച്ച് പ്രയാസമാണ് ഇങ്ങനെ വരുന്നിടത്ത്. ആ അനുസ്വാരം എവിടെ പോകും എന്നുള്ളതാണ്. എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുന്നു. മേളിൽ എഴുതിയിരിക്കുന്നിടത്ത് ആ അതിലൊരു വെട്ട് കൊടുക്കണം. ഹരിം വന്ദേ എന്നിടത്തും എഴുതിയിരിക്കുന്ന ശരിയാണോ എന്ന് നോക്കണം. കഴിഞ്ഞ ദിവസം ഹരിംബ് എന്ന് വന്നിട്ടാണ്, കഴിഞ്ഞ ദിവസം എഴുതി ശരിയാണോ എന്ന് നോക്കണം. യാ പ്രത്യേകം എഴുതുമ്പോൾ എന്റെ മേളിൽ ചന്ദ്രക്കുല കൊടുക്കണം. കൂട്ടി എഴുതുമ്പോൾ താഴെ എഴുതിയ പോലെയും വരും. അത് ലിപിയിൽ കുറച്ച് എഴുതാൻ പരിചയം വേണം. അങ്ങനെ വരത്തില്ല, വേണ്ട. ആ ഇങ്ങനെ ഇട്ടാ മതി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എഴുതാൻ അറിയത്തില്ല, പറയാനേ അറിയാവൂ. നിങ്ങൾ തെറ്റെഴുതിയാലും ശരി എഴുതിയാലും ഞാൻ എഴുതിയിട്ട് വർഷങ്ങളായി എന്തെങ്കിലും എഴുതിയിട്ട്, അതുകൊണ്ട് എഴുത്ത് എനിക്ക് ശരിക്കും അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, പറയാനും വായിക്കാനും അറിയാവൂ. എഴുതിയ ചിലപ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും, എഴുത്ത് ശീലമില്ലാത്തതുകൊണ്ട്. പിന്നെ പഠിച്ച കാലത്ത് എഴുതി പഠിച്ചിട്ടില്ല, കേട്ട് പഠിച്ചതേ ഉള്ളൂ. അന്ന് എഴുതി പഠിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു. അതുകൊണ്ട് എഴുതാൻ എനിക്ക് വശമില്ല, എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷെ ആരെങ്കിലും തെറ്റെഴുതിയാൽ കണ്ടുപിടിക്കാൻ പറ്റും, വായിക്കാൻ അറിയാമെന്നോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളുമായി, ഇനി ഉദാഹരണമില്ലായിരുന്നു. യകാര വകാര ലകാരങ്ങളും വർഗാക്ഷരങ്ങളും ആണ് ഇതിന് ഉദാഹരണം വരുന്നത്. രേഖം വരത്തില്ല, രേഖത്തിന് സവർണമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ രണ്ട് സൂത്രങ്ങളാണ് പഠിച്ചത്. ഒന്ന് എന്താണ്, രൂപപ്രകരണത്തിലെ അവിടെ വരുന്ന ബാക്കി സൂത്രങ്ങൾ നമ്മൾ വിട്ടത് അതൊന്നും പദാന്തത്തിൽ വരുന്നതല്ല. അല്ലാത്ത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ കൂടും, അതുകൊണ്ടാണ് അത് വിട്ടത്. ഇവിടെ അനുസ്വാരം ഇരിക്കുന്ന വേറെ സൂത്രം കൊണ്ട് അതൊന്നും പദാന്തത്തിൽ വരുന്നില്ല, അതുകൊണ്ട് അതും വിട്ടു. നമ്മൾക്ക് പദം പിരിക്കുന്നതിനാവശ്യമുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് രൂപ വിരിച്ചു, ഇവിടെ എന്താണ് പരസവർണം വിരിച്ചു. ഇനി ഇതുപോലെ പരസവർണം വിരിക്കുന്ന ഒരു സൂത്രമാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. എന്റെ മുമ്പിലത്തെ പേജിലുണ്ട്. ഇതും പരസവർണം വിരിക്കുന്ന സൂത്രമാണ്. നമ്മൾ പഠിക്കുന്ന സൂത്രങ്ങൾക്കെല്ലാം പരസ്പര ബന്ധമുണ്ട്, പരസ്പരം ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ലോകസിദ്ധാന്തത്തിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിലും ഈ സൂത്രങ്ങൾക്കെല്ലാം പ്രക്രിയകൾക്കും ഒരു ബന്ധമുണ്ട്. സസ്സജുഷൊരു നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ടാണ് ഇവിടെ നിശ്ചവ്യ പ്രസാദം വന്നപ്പോൾ അവിടെ അത് ഉപയോഗിക്കാൻ പറ്റിയത്. അങ്ങനെ പരസ്പര ബന്ധമുള്ള സൂത്രങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിലും പൂർവോത്തര അസിദ്ധം എന്ന് പറയുന്ന ക്രമം അനുസരിച്ച് പൂർവപൂർവ സൂത്രങ്ങൾ പഠിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. മോഹനുസ്വാര പഠിച്ചിട്ട് വാപദാന്തസി പഠിച്ചത്, അവിടെയാണ് നമുക്ക് ആ പൂർവോത്തര അസിദ്ധത്തിന്റെ മനസ്സിലാകുന്നു. അങ്ങനെ ചില ക്രമങ്ങൾ നമ്മൾ ഈ സൂത്രങ്ങളെ കണ്ടുകൊണ്ടാണ് പഠിച്ചു പോകുന്നത്. അല്ല, അവിടുന്ന് ഇവിടുന്ന് വെറുതെ ഓരോ സൂത്രം എടുത്ത് വെച്ചിട്ട് പഠിക്കുകയല്ല. എല്ലാ സൂത്രങ്ങൾക്കും പരസ്പരം ബന്ധമുണ്ട്. അപ്പോൾ പരസവർണം വന്നോ എന്ന് പഠിച്ചടുത്താണ് തോറില്ല. നമുക്ക് പുസ്തകത്തിൽ ഇതിലാണെങ്കിൽ 24-ാമത്തെ പേജിൽ 1, 2 മേളയിൽ നിന്ന് 4-ാമത്തെ സൂത്രം തോറില്ലേ തവർഗസ്യ ലകാരേ പരേ പരസവർണ തല്ലയ വിദ്വാൻ ലിഖതി നസ്യ അനുനാസികോലഹ. ഇത് വളരെ സിമ്പിളാണ് ഈ സൂത്രം. തോർലി ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. തോഹോ എന്ന് പറയുന്നത് ഷഷ്ടി, ലകാരത്തിന്റെ സപ്തമിയാണ് ലി. തവർഗസ്യ ലകാരേ പരേ സൂത്രത്തിൽ നിന്ന് തന്നെ കിട്ടും. തൂ എന്റെ ഷഷ്ടിയാണ് തോഹോ. തൂ എന്ന് പറഞ്ഞാൽ തവർഗം നേരത്തെ പഠിച്ചു. സ്തോനാഷ്ടു ചൂ എന്ന് പറഞ്ഞാൽ ചവർഗം, ഷ്ടുനാഷ്ടു ടു എന്ന് പറഞ്ഞാൽ ടവർഗം, സ്തോഹോ തൂ എന്ന് പറഞ്ഞാൽ തവർഗം. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇവിടെ തൂ എന്ന് പറഞ്ഞു. തോഹോ ഗുരുഹു ഗുരോഹു എന്ന് പറയുമ്പോൾ തവർഗസ്യ തവർഗത്തിന് ലകാരം വരെ, ലകാരം വരവിരിക്കുമ്പോൾ പരസവർണം, ഇതും പരത്തിന്റെ സവർണത്തെ വിധിക്കുന്നു. അപ്പൊ ഇതിൽ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പരത്തിൽ ഒരു ലകാരം ഇരിക്കുന്നു, അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പ്രത്യാഹാരമൊന്നും പറയുന്നില്ല. നേരത്തെ ആണെങ്കിൽ എന്ന് പറഞ്ഞു ഛവിരിക്കണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു എയ് ഇരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, ഒരൊറ്റ വർണ്ണം പരത്തിയിരുന്നാൽ മതി. അതാണ് ഇതിന്റെ ഒരു സൗകര്യം. ഏതിരിക്കണം? പരത്തിൽ ലകാരം ഇരിക്കണം. പക്ഷെ പൂർവത്തിൽ തവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം ഇരിക്കണം. ഇരുന്നു കഴിഞ്ഞാൽ പരത്തിന്റെ സവർണം വരും. ഉദാഹരണം എഴുതുക. തത് തദ് ദ് ആണ്, ത് അല്ല. തദ് ശബ്ദമാണ്, ദകാരാന്തമാണ് തത് ശബ്ദം. ദകാരാന്തം. തകാരാന്തമല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ലുനീതെ ഛേദിക്കുന്നു, അല്ലെങ്കിൽ ലുനാതി അതെഴുതാം. നേരത്തെ അതാ കുറച്ചുകൂടെ എളുപ്പം. ലുനാതി തത് ലുനാതി, രണ്ട് വരും പരസ്യതും ആത്മീയതും വരും. തത് ലുനാതി അതിനെ ഛേദിക്കുന്നു എന്നർത്ഥം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന, തവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണത്തിന്റെ പരത്തിൽ ലകാരം ഇരുന്ന, വേറൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല, ഒറ്റ വർണ്ണം ഇരുന്നാൽ പരത്തിന്റെ സവർണം വരും. ലകാരത്തിന്റെ സവർണം തേങ്ങനെ കണ്ടുപിടിക്കും, സൂത്രം തുല്യാസ്യ പ്രയത്ന സവർണം തന്നെയാണ്, അതുകൂടെ വരത്തില്ല. തുല്യാസ്യ പ്രയത്ന സവർണം, സ്ഥാനം നോക്കണം. അണുത് സവർണസിനെവിടെയാണ്? വിധേയത്തിൽ ഏതിനാണ് എടുക്കേണ്ടതെന്ന് നോക്കുന്നിടത്ത് അത് വരുന്നു. ഇവിടെ എന്താ പറയുന്നത്? പരത്തിന്റെ സവർണം. അപ്പൊ സവർണം ഏതാണെന്ന് നോക്കണം. സവർണത്തെ കിട്ടില്ല, അത് തന്നെയാണ് സവർണം. അതിൽ അനനാസ്യവും അനനാസ്യവും. പിന്നെ നോക്കേണ്ട എന്താണ്? സ്ഥാനാന്തരമായത് വരും. ഇടത്തുള്ള സ്ഥാനം ദന്ത, ദന്താസ്ഥാനമുള്ള ഇത് തന്നെ വരും. അവിടെ അനനാസ്യം വേണ്ട, കാരണം പൂർത്തി അനനാസ്യമില്ല. പൂർത്തിയിരിക്കുന്ന ഇത് അനനാസ്യമല്ലല്ലോ. തല്ലുനാതി ഇത് ധാരാളം, തല്ലീനം, തല്ലേഹ, തല്ലഭത, ഇങ്ങനെ ധാരാളം ഉദാഹരണം വരാറുണ്ട്. തത് ലഭത, തല്ലഭത, അങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? തവർഗം പൂർവത്തിൽ, തവർഗത്തിൽ ഏതെങ്കിലും ഒന്ന് മതി. പരത്തില്ലായിരുന്നു കഴിഞ്ഞാൽ പൂർവത്തില് അത് വരും. അത് എഴുതുകയാണ്, മഹാൻ ലിഖതി, മഹാൻ ലിഖതി. ഇവിടെ പുറത്തെ തവർഗത്തിന് നായിരിക്കുകയാണ്, പരത്തില്ലായിരിക്കുന്നു. ഇവിടെ ഒരു ഇതേ പറയുന്നുള്ളൂ, പരത്തിൽ ലകാരം വേണം, പുറത്തിൽ തവർഗത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വേണം. നായിരിക്കുന്നു സവർണത്തെ വിധിച്ചു, പരത്തിന്റെ സവർണത്തെ, പരത്തിന്റെ സവർണത്തെ വിധിച്ചപ്പോ എന്ത് ചെയ്തു? പുറത്തിയിരിക്കുന്ന അനനാസികം, സ്ഥാനാന്തരം വന്നു, അനനാസികമായ ലകാരം വന്നു, അവിടെ അനനാസിക ചിഹ്നം കൊടുക്കണം. അപ്പൊ പൂർവത്തിൽ ഏതിരുന്നാലും ഇവിടെ ലകാരമേ വരും. പിന്നെ വ്യത്യാസം വരുന്ന എന്താണ്? പൂർവത്തിൽ അനനാസികമാണെങ്കിൽ അനനാസികം വരും, ബാക്കി ഏതെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അല്ലാത്ത ലകാരം വരും. അപ്പൊ മഹാൻ ലിഖതി ാണ് വരുന്നത്, തെറ്റിക്കുക, അനനാസ്യം വരുന്നു. മഹാൻ ലിഖതി, നഗാരം പോയി, ആദേശമാണ്, അതുകൊണ്ട് നഗാരം പോയി, വിട്ടില്ലാവുന്നു. ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല. പൂർവത്തിൽ തവർഗത്തില് നഗാരം ഇരിക്കുകയാണെങ്കിൽ പരത്തിൽ നിന്ന് അനനാസികമായ ലകാരം വരുന്ന വെച്ചാൽ മേളിൽ അനനാസിച്ചെന്നും കൊടുക്കണം. മറ്റേതെങ്കിലുമാണ് ഇരിക്കുന്നതെങ്കിൽ കേവലമായ ലകാരം വരും. അപ്പൊ മുമ്പ് നമ്മൾ വാപദാന്തസ്യ പരസവർണമാണ് പഠിച്ചത്, അതുകൊണ്ട് അടുത്ത ഒരു പരസവർണം കൂടെ നമ്മളിവിടെ പഠിച്ചു. ഇവിടെ നകാരം എന്ന് പറയുന്നത് എന്താണ്? ഞമ്മങ്കണനാസാം നാസികാച്ച, നാസികയാണ്, അതുകൊണ്ട് അനുനാസികം വരുന്നു. അമ്പരമായ ചവ് പരത്തിലുണ്ട്, അത് പറഞ്ഞില്ലേ? ഖരലുള്ളിടത്തെ അത് വരത്തുള്ളൂ, ഖരലിൽപ്പെട്ടാണ് ചവ്. ലാ എന്ന് പറയുന്ന ഹയ വരട്ടില്ലാണ്, അപ്പൊ അത് വരത്തില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലകാരം പരവിരിക്കണമെന്നാണ്. വേറൊന്നും പരവിരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ലാ പരമിരുന്നാൽ മാത്രമേ ഈ സൂത്രം പ്രവർത്തിക്കൂ. ലാ പരമിരുന്നാൽ മാത്രമേ ഈ സൂത്രം പ്രവർത്തിക്കൂ. അപ്പൊ പിന്നെ സ്ഥവിന്റെ പ്രശ്നം വരുന്നില്ല, ഖരിന്റെ പ്രശ്നം വരുന്നില്ല, വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ നിമിത്തമേ ഉള്ളൂ, അത് ഒരു അക്ഷര നിമിത്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് എന്താണ്? നിശ്ചവ്യ പ്രശാനം എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് പറഞ്ഞു ഒരു നഗാരത്തിന് ആദേശം വിധിച്ചു, വേറെന്തിനും ആദേശം വരത്തില്ല. ഇവിടെയാണെങ്കിലോ ഒരു വർണ്ണം പരമിരിക്കെ പരസവർണം വിധിച്ചു. മോ അനുസ്വാരയിലാണെങ്കിലോ ഒരു അനുസ്വാരത്തിന് പരസവർണം വിധിച്ചു. അപ്പൊ അങ്ങനെയുള്ളിടത്ത് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അനുസ്വാരത്തിനല്ലാതെ പരസവർണം വരത്തില്ല, നഗാരത്തിനല്ലാതെ ഒരു വരത്തില്ല. ഇവിടെ അതുപോലെ എന്താണ്? പരത്തിൽ ലകാരം ഇരുന്നാലേ പൂർവ്വത്തില് സവർണം വരും.